എത്ര സമയത്താണ് പത്ത് വർഷമ എത്തലാം സ്വേച്ഛാ ഗുരുവരണ്ട് പത്തി മൈസ്ഥിര നിയമ ലബാദിനെല്ലാം അപ്പേ ഇല്ലീമ ഹരിയുടെ വിശദമായ ലബനകം അപ്പം ഉപവാസിക്കുന്ന ഭവത്തന ഭവ സ്ഥിര ഭരണമാ അവിടെ വചനങ്ങളുടെ പമ്മന സീമാവില തീയമാ കിശമ ലിയ ലിഖിതവ് മേഘന വിശദമാക്ക് ലഭിലനഹേ എമിനിച്ചം വചനങ്ങളുടെ പമ്മന സീമാകരണത് ലിഖിത മേമ പ്രശ്നയുടെ വിശദമായ ലിസ്തമാ അപ്പം ഇല്ലീമ അപ്പൊ മടകലപ്പ് ചെയ്യുന്ന മടകലപ്പു അമ്പാറ സീകുണാമല ഡിസ്ട്രിക്ട് വലിയ ഡിസ്ട്രിക്ട് തുണയമ ഫാമിലിയിലായി.